സാധിക്കുന്നത് എന്താണോ ജ്ഞാനത്തിന് വിഷയമാണ്. ഒരു ദൃശ്യം എന്ന് പറയുന്നത് ദൃശ്യം നമുക്ക് പറഞ്ഞത് സാമാന്യമായി ജ്ഞാനാർത്ഥമാണ്. ഇപ്പൊ ജഡം എന്ന് പറഞ്ഞാൽ അനിത്യമാണ്, അതുകൊണ്ട് ജഡമെന്ന് പറയാം. ചേതനാശൂന്യമാണ്, അതുകൊണ്ട് ജഡമെന്ന് പറയാം. അതായത് ജ്ഞാനത്തിന് വിഷയമാകുന്നത് ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമാണ് എന്ന് വെച്ചാൽ ചേതനാരഹിതമാണ്, അങ്ങനെ ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ വേറെയും അർത്ഥം പറയാം. എന്താണ് സത്തെന്നോ അസത്തെന്നോ നിരൂപണം ചെയ്യാൻ കഴിയാത്തത്. കൃത്യമായിട്ടൊരു വസ്തുവിനെ സത്തെന്നോ അസത്തെന്നോ നിരൂപണം ചെയ്യാൻ കഴിയാത്തത് പന്തുവിധികൾ പറയുന്ന വ്യാഖ്യാനമാണ്. സത്തെന്ന് നിരൂപണം ചെയ്യാൻ കഴിയുന്നില്ല. വിചാരം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ സത്താണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇത്രയുന്ന അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ദൃശ്യമായിരിക്കുന്ന ഏതിനെടുത്താലും ശരി, ഈ പുസ്തകത്തെ തന്നെ എടുക്കും. പുസ്തകം നമ്മുടെ അനുഭവം എന്താണ്? സത്താണ്, ഉണ്ട് എന്നുള്ള അനുഭവം. മേശയെടുത്താലും ഉണ്ടെന്ന് തന്നെ, പക്ഷെ യുക്തി വിചാരം ചെയ്യുക, യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇതുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ രീതിയിൽ സാധാരണ തന്ത്രീതപ്പെട്ടിട്ടുണ്ട്. ൂലഭൂത പ്രകാരം ഇത് ഓർക്കുകയും ഇപ്രകാരം ഇത് ഒരു പല സന്ദർഭങ്ങളിലും പറയുന്ന അന്ത്വീതം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒരു കെട്ടിടത്തെ നോക്കിയിട്ട് നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് പൊളിച്ച് മാറ്റിയാൽ പിന്നെ അവിടെ കെട്ടിടമുണ്ട്. ഇതിനൊക്കെ പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. എളുപ്പമായി മനസ്സിലാക്കാൻ ഇതാണെന്ന്, ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം എത്തും, എവിടെ എത്തും? അവസാനം അറിവിൽ നിൽക്കുന്നു, എല്ലാത്തിനെയും പിരിച്ചു കഴിഞ്ഞു. കാരണം ഏറ്റവും ചെറിയൊരു അംശം അതിനെയും പിരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന അറിവിനെ ബോധത്തിൽ നിന്ന് വിലസുന്നു. അപ്പൊ നമ്മൾ സ്ഥൂലമായി കാണുന്ന ഒരു വസ്തുവിനെ നമുക്ക് ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. വിചാരം ചെയ്ത് നോക്കുകയാണ്, ഇങ്ങനെ പൊളിച്ച് നോക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതിനപ്പുറം നമുക്ക് ഇതിനെ പൊളിച്ച് പരിശോധിക്കാൻ പറ്റും. പക്ഷെ വിചാരം ചെയ്ത് നോക്കുകയാണ് ഈ പറയുന്നത്, അല്ല പൊളിച്ച് നോക്കിയിട്ടില്ല പറയുന്നത്. ഒരു കെട്ടിടമാണെങ്കിൽ ശരിയാണ്, പൊളിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ആ സമയത്തിനിങ്ങനെ ഈ വസ്തുവിനെ അങ്ങനെ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായി പറയുന്നത് എന്താണ്? അവനെങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ച് അവസാനം പരമാണു ചെന്ന് എന്ന് പറയുന്നു. പരമാണുവിനെയും ഛേദിക്കാവുന്ന പരമാണുവിനെ ഛേദിച്ച ഊർജമാണ്. പിന്നെ അതിനപ്പുറം അതാണ് പറയുന്നത്, അറിവിലാണ് നിൽക്കുന്നത്. ചില ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായം പറയുന്നത് ഇന്ന് ഇത് ബോധത്തിലാണ് എന്ന്. ചിലരുടെ അതിനെ എതിർക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ബുദ്ധി കൊണ്ട് ശാന്തം ചെയ്യുന്ന കാര്യമാണ്. ഭൗതികമായി ഉള്ള കാര്യമല്ല പറയുന്നത്, ബുദ്ധി കൊണ്ട് ശാന്തം ചെയ്യുന്നു. ഇത് പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം വസ്തു, നമ്മളിപ്പോ ഈ വസ്തു ഉണ്ടെന്ന് പറയുന്ന എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് അനുഭവപ്പെടുന്നോണ്ടാണ്. അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇതിന്റെ അസ്തിത്വം നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു. നമ്മളിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇതിനെ ഛേദിക്കുകയാണ്. ഛേദിച്ച് ഛേദിച്ച് ചെന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ അംശം നോക്കുന്ന അനുഭവത്തിൽ ഇത് വരുന്നില്ല. ഈ സ്ഥാനമേ അനുഭവത്തിൽ വരുന്നില്ല. ഈ വസ്തുവെ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ പിന്നെ രസത്തെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അനുഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതിനെ ചെറുതാക്കി ചെറുതാക്കി ചെറുതാക്കി പോയി കഴിഞ്ഞാൽ ഈ വസ്തുവിനെ അനുഭവപ്പെടുന്നില്ല. പക്ഷെ വസ്തു അനുഭവപ്പെടാത്തടത്തും അവിടുത്തെ വ്യക്തി എന്ന് പറയുന്ന അവിടെ അനുഭവം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിന് വസ്തുവിനെ പിടിക്കാൻ പറ്റുന്നില്ല. അത് അത്രയും സൂക്ഷ്മമാണ്. അതിന് പരമാണുവായാലും ഊർജമായാലും ശരി, അതങ്ങനെ ഭൗതികശാസ്ത്രം പറയുന്ന എന്താണ്? പരമാണു അതിനെയും വിഭജിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കുന്ന ഊർജ പ്രവാഹം ഇതെല്ലാം കത്തിച്ചു പിന്നെ ഭൂമിയെ കാണുന്നത് ഇത്രയും വലിയ ഒരു ഊർജം. പക്ഷെ അത് അതിൻ്റെതായ ടെക്നോളജി ഉപയോഗിക്കണം. നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് സങ്കല്പിക്കാനേ പറ്റും. അത്രയും വലിയ ഊർജ പ്രവാഹം. ഗുരുവിന്റെ കാലത്ത് ഇതിനെ കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. എക്കാലത്താണ് മനുഷ്യൻ അതെല്ലാം കണ്ടുപിടിക്കുന്നത് ഭൗതികമായി. ഗുരുവിന്റെ കാലത്തൊക്കെ ഇതങ്ങോട്ട് ഛേദിച്ച് ഛേദിച്ച് പോയ അവസാനം പരമാണു ചെന്ന് നിൽക്കുമെന്നാണ്. ഐൻസ്റ്റൈന്റെ ഈ എ സി പ്ലസ് എം സി സ്ക്വയർ ഇതൊന്നും ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. പുതിയ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികമായി പിരിക്കുന്ന കാര്യം. അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അത് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അതിന്റെ സത്തയില്ല. സത്ത അപ്രത്യക്ഷമാണ്. അത് യുക്തി വിചാരത്തിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഏത് വസ്തു എടുത്താലും ശരി, പിരിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? വസ്തു അപ്രത്യക്ഷമാകുന്നു, എന്റെ സത്തയും അപ്രത്യക്ഷമാകുന്നു. പക്ഷെ ആ വിചാരം ചെയ്യുന്ന ബോധം അറിവ് അത് ശേഷിക്കുന്നു. അങ്ങനെ മനസ്സിലാകും. ഇനി അല്ല ഇങ്ങനെ പിരിച്ചു പിരിച്ചു പോയി കഴിഞ്ഞാൽ അതും ബോധത്തിൽ എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഴയകാലത്ത് അങ്ങനെ പിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഊഹിക്കുകയാണ് താർക്കീയന്മാരെ എന്താ ചെയ്ത് അവര് പറഞ്ഞ ഇങ്ങനെ പിരിച്ചു പിരിച്ച് എന്നാൽ തൃണകം വരെ പിരിക്കാം ഒരാൾക്ക്. തൃണകം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാമെന്നുള്ള ഏറ്റവും വലിയ, അതിനപ്പുറമുള്ളതൊക്കെ അതീന്ദ്രിയമാണ്, പിരിക്കാൻ പറ്റത്തില്ല. പിന്നെ പിരിക്കുക എന്ന് പറയുന്നത് അനുമാനിക്കുകയാണ്, അങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത്. ഇന്നങ്ങനെയല്ല, ഇന്ന് ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഇതിനെ പിരിക്കുകയാണ്. പിരിച്ച് ഭയങ്കരമായ ഊർജം പണമടക്കാണ്. അപ്പൊ അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ബോധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയുന്നവരും ഉണ്ട്, അല്ല എന്ന് പറയുന്നവരും ഉണ്ട്. അതൊക്കെ വിവാദ വിഷയങ്ങളാണ്. ശാസ്ത്രജ്ഞന്മാരിൽ തന്നെ തത്വചിന്തപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അവര് ചിലരൊക്കെ പറയും എന്താണ് ബോധം തന്നെ എന്ന് പറയും. ചിലരുടെ അതിനെ ചോദ്യം ചെയ്യും, അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറയും. രണ്ടു ഭാഗത്താണ്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, അന്നെന്തായാലും ഇങ്ങനെ തിരിച്ചില്ലല്ലോ. ഗുരു എല്ലാം പറയുന്നത് ഈ താർക്കിക ശൈലിയിലാണ്, ഭൗതിക ശാസ്ത്രത്തിന്റെ രീതിയിലല്ല. അത് രണ്ടും നമ്മുടെ വ്യത്യാസം. ഇന്ന് ചില ശാസ്ത്രം പഠിച്ചവരൊക്കെ ഗുരുവിന്റെ കൃതികളൊക്കെ വായിച്ചിട്ട് ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഭൗതിക ശാസ്ത്രത്തിന്റെ രീതിയിലല്ല മനസ്സിലാക്കിയത്, പഴയ ശൈലിയിലാണ്, താർക്കികന്മാരുടെയും മറ്റും ശൈലിയിലാണ് ഗുരുവൊക്കെ മനസ്സിലാക്കിയത്. ഇതിനെ കുറിച്ചുള്ള വിവരണങ്ങളല്ല, അത് സയൻസ് അല്ല, തത്വചിന്തയാണ്, രണ്ടും രണ്ടാണ്. സയൻസും തത്വചിന്തയും തമ്മിലുള്ള പ്രധാനമായ എടുത്തു പറയത്തക്ക വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ലബോറട്ടറി ഉണ്ട്, തത്വചിന്തയ്ക്ക് അതില്ല. എന്നുവെച്ചാൽ സയൻസ് ഉപയോഗിക്കുന്ന ആ ലബോറട്ടറി തത്വചിന്തയും അത് ഉപയോഗിച്ചിട്ടില്ല. ഒരു കാലം വരെ ഈ സയൻസും തത്വചിന്തയും ഒരുമിച്ചാ പോയി. ഫിലോസഫി സയൻസ് അങ്ങനെ ഒരുമിച്ച പോയത്. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് PhD കൊടുക്കുന്നതുകൊണ്ടാണ്. ഹിസ്റ്ററി പഠിച്ചവനും കിട്ടും എന്താണ്? PhD. എന്താ പറയുന്നത്? ഫിലോസഫി ഓഫ് എന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം 19th century വരെ ഇത് രണ്ടും രണ്ടായിരുന്നില്ല. തത്വചിന്തകന്മാർ തന്നെയായിരുന്നു സയന്റിസ്റ്റ്. അങ്ങനെ പിന്നെയാണ് ക്രമേണ ക്രമേണ മാറി ഇത് രണ്ടായത്. ഇന്നിപ്പോ ഇത് രണ്ടാണ്. തത്വചിന്തയുടെ വഴി വേറെ. അപ്പൊ ഗുരുവിനെ നമുക്ക് സയന്റിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, തത്വചിന്തകനാണ്. തത്വം എന്താണെന്ന് ചിന്തിച്ചവരാണ്. ഗുരുവിന്റെ ഈ കൃതികളുടെ സിദ്ധാന്തങ്ങളെയൊക്കെ ഈ തത്വചിന്തയിൽ നിന്ന് മാറ്റിയിട്ട് സയൻസിന്റെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അടിയിലെ അവസാനിക്കും. അതെല്ലാവരും അംഗീകരിക്കില്ല. തത്വചിന്ത എന്ന് പറഞ്ഞ ഒന്നുണ്ട്, തത്വചിന്തയുടെ രീതിയിൽ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അദ്വൈതത്തിന്റെ ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് അദ്വൈതത്തിന്റെ രീതിയിൽ മനസ്സിലാക്കാം, വിചാരത്തിലൂടെ മനസ്സിലാക്കാം. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയണം. അതൊക്കെ പിന്നെ സയൻസ് ആണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നം. അത് മാത്രമല്ല, സയൻസ് എന്ന് പറയുന്നത് പിന്നെ തത്വചിന്തയെക്കാളും വളരെ മുന്നോട്ട് ബഹുദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. ഈ തത്വചിന്ത സയൻസ് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പം തത്വചിന്തയ്ക്ക് പിന്നെ വലിയ പുരോഗതി ഇല്ലാതെ തോന്നി. ശരിക്കും സംഭവിച്ചു. അതായത് ഇങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും ജനങ്ങൾ എന്ത് ചെയ്തു, പരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയാണ് സയൻസ്. പഴയ ചിന്തകന്മാർ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അരിസ്റ്റോട്ടലിനെ പോലുള്ളവർക്ക് കൊണ്ട് അവര് രണ്ടും ഓരോ ജീവികളെ കൊണ്ടുവന്നതിനെയൊക്കെ കീറി മുറിച്ചൊക്കെ പരിശോധിക്കും. എന്നാൽ തത്വചിന്തി രണ്ടും അവർക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ ചുറ്റുപാടുകളിൽ അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ തന്നെ തർക്കീയന്മാരും മറ്റും കുറെയൊക്കെ വസ്തുക്കളെ കുറിച്ചൊക്കെ നിരീക്ഷിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമല്ല, അഗ്നി ചൂടുള്ളതാണ്, വെള്ളം തണുപ്പുള്ളതാണ്, ഇങ്ങനെ പ്രാഥമികമായ വിവരങ്ങളെ അവർക്ക് അറിയാവൂ. കൂടുതലൊന്നും അറിയത്തില്ല. മേളിൽ നിന്ന് താഴോട്ടൊരു വസ്തു വീണു കഴിഞ്ഞാൽ ഗുരുത്വമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഗുരുത്വ ആകർഷണം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും അവർക്ക് ധാരണയില്ലായിരുന്നു. എന്നാ ഗുരുത്വം അവർക്കറിയാമായി. ഗുരുത്വം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ ഭാരം എന്നാണ് അവർ മനസ്സിലാക്കി. അല്ലാതെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു ഒന്നൊന്നല്ല. അതൊക്കെ പ്രാഥമികമായ നിരീക്ഷണത്തിൽ നിന്ന് കിട്ടി അറിയുന്നപ്പുറം അവർക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ അവർ അനുമാനിച്ചു, ഊഹിച്ച് ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഈ തത്വചിന്തയ്ക്ക് വരുന്ന ഏറ്റവും വലിയൊരു തകരാറെന്ന് പറയുന്നത്, ആദ്യം ഒരു പഴയ ആൾക്കാരുണ്ടാകും, ആദ്യം അവരൊരു സിദ്ധാന്തം ഉണ്ടാക്കും, പിന്നെ അതിനെ തെളിയിക്കാൻ വേണ്ടി ഓട് നടക്കും. ഇതിന് ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. ആദ്യ സിദ്ധാന്തങ്ങളെ രൂപീകരിക്കുക, പിന്നെ ഉദാഹരണം പറഞ്ഞ സ്വർഗം, നരകം, ഇതൊക്കെ ഉണ്ടെന്ന് ആദ്യം അങ്ങ് തീരുമാനിക്കും. തീരുമാനിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്, ആര് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാരണം, പിന്നെ കർമ്മ സിദ്ധാന്തം, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ പിന്നെ കൊണ്ടുവരുന്നു. പിന്നെ ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. സയൻസിന്റെ രീതിയിലല്ല, അത് ഇൻഡക്ഷൻ മെത്തേഡാണ്. എന്നുവെച്ചാൽ ആദ്യം അവർ തെളിവുകൾ ശേഖരിക്കും, തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം പിന്നെ എന്ത് പറയും, ഇതാണ് സിദ്ധാന്തം. ഏറെക്കുറെ അങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങനെ അല്ലാതെ സംഭവിക്കാറുണ്ട്, മറ്റങ്ങനെ ആദ്യ സ്വർഗത്തെ അങ്ങ് സ്ഥാപിക്കും, എവിടെയെങ്കിലും കൊണ്ടുപോകും. ഈ സ്വർഗത്തിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു പരക്കം പോയി, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇന്നാര് പറയും. ആദ്യം പുനർജന്മത്തെ കുറിച്ച് പറയും, അതാണ് പുനർജന്മമുണ്ട്. പിന്നെ എന്ത് ചെയ്യും, അതിന് തെളിവ് ശേഖരിക്കാനുള്ളത്. എന്താ തെളിവ് പറയും, വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരാൾ ജനിച്ചിട്ട് വേറെടുത്ത് മരിച്ചിട്ട് ഒരിടത്ത് ജനിച്ച് എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നാ അയാളെ കാണാമല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയും, അത് തെക്കേ ഇന്ത്യയിലാണ്, വടക്കേ ഇന്ത്യയിലാണ്. ഇവിടെ വന്ന് നമ്മളെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇവിടെയൊന്നും ആരുമില്ല അല്ലേ. അവൻ പറയും അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അത് കുറച്ച് മുമ്പായിരുന്നു അവിടെ ജീവിച്ചത്. ഇതിനാണ് പറയുന്നത് ഡിഡക്ഷൻ എന്ന് പറയും. മറ്റത് അങ്ങനെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ എത്തിച്ചേരുന്ന രീതിയാണ്. അത് രണ്ടു തമ്മിൽ വലിയൊരു വ്യത്യാസം. ഇപ്പൊ ഇവിടെ ഗുരുവെല്ലാം പറയുന്നത് ശരിക്കും തത്വചിന്താപരമായ രീതിയാണ്. അത് ഐൻസ്റ്റൈനെയും അവന് ഇതിനെയും പഠിച്ചിട്ടില്ല ഗുരു പറയുന്നത്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് അബദ്ധമാണ്. ദിവസങ്ങളൊക്കെ ഓരോരുത്തർ എഴുതിയിട്ടു ശരിയാവും. ആ പിന്നെ എന്താണ് ഇപ്പൊ ബോധം, അറിവ്, എന്നൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആധുനിക എല്ലാ സയന്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നു ബോധത്തെ കുറിച്ച്. ഇപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്നു ബോധം എല്ലാത്തിന്റെയും അടിസ്ഥാനം, ബോധത്തിലാണ് എല്ലാം നിൽക്കുന്നത്. ചില ആധുനിക സയന്റിസ്റ്റുകൾക്ക് അങ്ങനെ അഭിപ്രായമില്ല, ഭൗതിക ശാസ്ത്രജ്ഞന്മാർ എല്ലാം ബോധത്തിലാണ് എല്ലാം. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറഞ്ഞു എന്നവര് ഗുരു പറയുന്ന രീതിയിലല്ല അവര് പറയുന്നത്. രണ്ട് രണ്ട് രീതിയിലാണ് ഗുരു പറയുന്ന. എന്താണ് തീർച്ചയായും ആത്മനിഷ്ഠമായ ഒരു മനനത്തിലൂടെ വിചാരത്തിലൂടെ അങ്ങനെ ഒരു കാര്യത്തെ സിദ്ധാന്തിക്കണം. മറ്റവർ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സയൻസിന്റെ രീതിയിലാണ് അവർ പറയുന്നത്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഗുരു പറയും പറയും ഉറപ്പിച്ചു പറയും അങ്ങനെയാണോ, മറ്റവർ പറയുന്നത് അങ്ങനെ ആകാം അങ്ങനെയും ആകാം, ഇതാണ് വ്യത്യാസം. അവർക്ക് അവർ പറയുന്നതിന് ഉറപ്പില്ല അങ്ങനെയും ആകാം. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിരിക്കാൻ പാടും. ഇവിടെ പറയുന്ന വസ്തുക്കൾ അസത്താണോ? അല്ലെങ്കിൽ സത്താണോ? ഈ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല? ഇത് നമ്മൾ അസത്താണെന്ന് പറയുന്നുവെന്നിരിക്കട്ടെ, പല യുക്തികൾ കൂടി ഇത് അസത്താണെന്ന് പറയും തീരുമാനിക്കും. പക്ഷേ നമ്മളിതിനെ അസത്താണെന്ന് യുക്തി കൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അനുഭവത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയിരിക്കും, സത്തായിട്ട് എണ്ണിയിരിക്കും. അദ്വൈതികളുടെ ഒരു വിചാര രീതിയും അങ്ങനെ വിചാരങ്ങൾക്ക് അസത്താണ് എന്ന് വിചാരം ചെയ്ത് അങ്ങനെ തീരുമാനിക്കാം. പല യുക്തികളുണ്ട്, അതിലൊരു യുക്തിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പിരിച്ചു പിരിച്ച് നോക്കിയാൽ അവസാനം ഇല്ലാതാകുന്നു, നമ്മുടെ അനുഭവത്തിൽ നിന്ന് പോകുന്നു, അതുകൊണ്ട് അസത്താണ്, ഒരു യുക്തിയാണ്. പക്ഷെ അവിടെ എന്താ ചെയ്യുന്നത്? പുസ്തകം മുമ്പിൽ വെച്ചിട്ട് ഇരുന്ന് ചിന്തിക്കുകയാണ്, പുസ്തകത്തിന് ഓരോ പേജുകളായി മാറ്റി, പിന്നെ ഓരോ പേജുകളായിട്ടെടുത്ത് കീറി, വീണ്ടും കീറി, മിക്സിയിലിട്ട് അടിച്ച് അല്ലെങ്കിൽ ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. ചിന്തിച്ച് ചിന്തിച്ച് എന്താ, ഈ പൊടിയായി, കാണാൻ വയ്യാത്ത പൊടിയായി, പറന്നുപോയി അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. അപ്പൊ ഇതെന്തായി? കാണുന്നില്ലല്ലോ, ഉപാസത്തായി. ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞിട്ട് കണ്ണുറങ്ങും നോക്കുമ്പോൾ മുമ്പ് എന്തിരിക്കുന്നു? ദിവസം അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പൊ എന്തായി? സത്തായി. അപ്പൊ അസത്തെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? യുക്തി കൊണ്ട് ഇതിനെ അസത്തെന്ന്, യുക്തി കൊണ്ട് അത് സാധിക്കും. സാധാരണ അദ്വൈതികളെല്ലാം പറയുന്ന ഒരു ഉദാഹരണമാണ്, ഉദാഹരണം. പ്രപഞ്ചത്തെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല, ഇതൊക്കെ ഉദാഹരണങ്ങൾ വെച്ച് ചിന്തിക്കാനേ പറ്റും. സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി. ശരി, ആഭരണം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു സാധനമുണ്ടോ? ഇല്ല, സ്വർണമേ ഉള്ളൂ, സ്വർണം മാത്രമേ ഉള്ളൂ. അതിലെന്തൊക്കെ പണി ചെയ്താലും സ്വർണമേ ഉള്ളൂ. സ്വർണം കൊണ്ട് ഏത് രൂപത്തിലും ആഭരണം ഉണ്ടാവും, പക്ഷെ സ്വർണം വേണം. എന്നിട്ട് പറയും സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു ആഭരണം ഇല്ല. കൊണ്ടെന്ന് കരുതിയാൽ അത് അസത്താണ്. ഇതാണ് യുക്തി എന്ന് പറയുന്നത്. സ്വർണത്തിന്റെ ആഭരണത്തിന്റെയും കാര്യത്തിന്റെയും യുക്തി നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അല്ലെ, ബോധ്യപ്പെടും. കാരണം നമുക്ക് ഇനി ഒരാൾ പറയണ ആഭരണം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയും, ആ സ്വർണത്തിൽ നിങ്ങൾ ആഭരണത്തെ വേർതിരിക്കുക, പറ്റുമാക്കുന്നു. സ്വർണത്തിൽ നിന്ന് വളയഞ്ഞെടുക്കുക പറ്റും. ഇതാണ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താണോ വള എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ല, അതാണ് അസത്വം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വളയ്ക്കൊരു നിലനിൽപ്പ് ഇല്ല, ഇതാണ് അസത്വം. ഇത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും ഇതൊക്കെ ശരിക്കും ബോധ്യപ്പെട്ടു, വള അസത്വമാണ്. എന്നിട്ട് നമ്മള് വള വാങ്ങാൻ സ്വർണ്ണക്കടയിൽ പോവുകയാണ്. വളയ്ക്ക് പോലെ സ്വർണം വാങ്ങും. രണ്ട് പവന്റെ സ്വർണം വാങ്ങിക്കൊണ്ടുവരുമോ? എന്തുകൊണ്ട്? സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വള ഇല്ല, അങ്ങനെ വളയെന്ന് പറയുന്ന സാധനമില്ല. അപ്പൊ വളയെന്ന് പറയുന്നത് സ്വർണം തന്നെ. അതുകൊണ്ട് എനിക്ക് വളയ്ക്ക് പകരം സ്വർണം മതി എന്ന് ആരെങ്കിലും പറയും, വള വാങ്ങാൻ പോയാൽ എന്ത് ചെയ്യും? വള തന്നെ വാങ്ങിച്ചേ പറ്റും എന്ന് പറഞ്ഞാൽ വ്യക്തി കൊണ്ട് വള വേറെ ഇല്ല, സ്വർണം വാങ്ങുക തീരുമാനിച്ചാലും നമ്മുടെ അനുഭവത്തിൽ എന്താ വള വള തന്നെ. മറ്റൊരു യുക്തിയിലൂടെ തീരുമാനിക്കുന്ന, അപ്പോ വള അസത്താണ്, അസത്യമാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ തീരുമാനിച്ചു, തീരുമാനിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഇനി ശരി, സ്വർണത്തിന്റെയും വളയുടെയും കാര്യമില്ല, അത് സമ്മതിച്ചു. സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വള ഇല്ല, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരാൾ ശരിക്കും ചിന്തിച്ച് ബോധ്യപ്പെട്ട് ശരി തന്നെയാണ്, സ്വർണമേ ഉള്ളൂ, വളയില്ല, വള അസത്യമാണ്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് ലോകത്തിലേക്ക് വന്നു, ലോകത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും കണ്ട അസത്യം തോന്നും. സ്വർണത്തിന്റെയും വളയുടെയും കാര്യത്തിലെല്ലാം തീരുമാനിച്ചു വെച്ചു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ലോകത്തെ കാണുന്നു, ലോകത്തിലെ ഓരോ പ്രവൃത്തി ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ അസത്യമാണെന്ന് തോന്നുന്നു. അതൊന്നും തോന്നുന്നില്ല. ഫുഡലി കഴിക്കുമ്പോഴത്തേക്ക് അത് അസത്യമെന്ന് തോന്നുന്നില്ല. സത്യം എന്ന കാര്യം തന്നെ കഴിക്കും, ഉള്ളിൽ ചെല്ലുന്നു, ദഹിക്കുന്നു. പിന്നെ ഇല്ല, അസത്യം എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പറ്റും, കഴിക്കുന്നുണ്ടോ? മറ്റേ സാധനം ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്, ചിന്തിച്ചൊക്കെ ഉറപ്പിച്ചതാണ്. മാവിൽ നിന്ന് വേറിട്ടൊരു ഇടരിയില്ല, അത് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇടരി കഴിക്കാൻ പറ്റും. ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും മാവ് കഴിക്കും, രണ്ടായിരം മതിയല്ലോ. അരിയും ഉഴുന്നും ചേർത്താണെന്നുണ്ടാക്കിയത് ഇഡലി ഉണ്ടാക്കി. ശരി, ഇഡലി അസത്യമാണ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അരിയും ഉഴുന്നും കഴിക്കും. നമ്മുടെ ലോക വ്യവഹാരത്തിൽ അതില്ല, ഉണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, അദ്വൈതം പറയുന്നത് ഇതങ്ങനെ അസത്തെന്ന് തീരുമാനിക്കാനും പറ്റത്തില്ല. പറ്റുമോ? അസത്ത് നമ്മൾ എത്രയൊക്കെ യുക്തിയിലൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ എങ്ങനെ നയിക്കും? സത്താശ്ചര്യം നയിക്കും. അപ്പൊ പിന്നെ എങ്ങനെ അസത്തെന്ന് തീരുമാനിക്കും? അസത്തെന്ന് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ളൂ. അസത്തെന്ന് തീരുമാനിക്കാനുള്ള യുക്തികളുണ്ട്. സ്വർണത്തിൽ നിന്ന് ആവരണത്തെ നമുക്ക് വേറിട്ടെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആവരണം ഇല്ലാത്തതാണ്, അസത്താണ്. ഇത് നമുക്ക് 100 തവണ തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചാലും ആ അസ്തമൊന്നുമില്ല. വീണ്ടും നമ്മുടെ അനുഭവത്തിൽ എങ്ങനെയിരിക്കും? സ്വർണം സ്വർണം തന്നെ, വള വള തന്നെ. എന്ന് വെച്ചാൽ വള കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്വർണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സ്വർണം ഇങ്ങനെ ഒരു സ്വർണം ബിസ്ക്കറ്റ് വാങ്ങിച്ച കൈ കൊണ്ട് നടക്കാൻ പറ്റും? കൈയിട്ടുകൊണ്ട് വളം നോക്കി എന്ത് വേണം? സത്യമായ എന്ത് വേണം? വളം വേണം. അസത്യമായ വളം എന്ന് പറയുന്നപ്പോ എവിടെയുള്ളൂ? നമ്മുടെ ബുദ്ധിയിലേ ഉള്ളൂ. അപ്പൊ ഇത് അസത്യം എന്നങ്ങനെ തീരുമാനിക്കും. അസത്യമെന്നും വള അസത്യം എന്ന് പറയുന്ന കാര്യം പ്രയാസമാണ്. ഇനി വള അസത്യമെന്നും നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ യുക്തിയെല്ലാം ഉപയോഗിച്ചൊക്കെ തീരുമാനിച്ചു വെച്ചാൽ ഈ ലോകം മുഴുവൻ അസത്യം എന്നങ്ങനെ തീരുമാനിക്കും പറ്റും. ഇവിടെ ഇരിക്കുന്ന ഏസി അസത്യം എന്ന് തീരുമാനിച്ചാൽ ഇത് അസത്യമാണ്. പിന്നെ ഏസിയുടെ ആവശ്യം എന്താ? ഇപ്പൊ ഇതിനകത്തിങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോ കാര്യ കാരണങ്ങൾ അനന്യമാണെന്നുള്ള യുക്തിയിലൂടെയൊക്കെ നമ്മൾ അസത്യം എന്ന് തീരുമാനിച്ചാലും അസത്യമാവുന്നില്ല. അതാണ് ഇത് അസത്യം എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം നമ്മുടെ മുന്നിൽ വീണ്ടും സത്യമായി തന്നെ വരും. എന്നാ അസത്യം നീക്കിയിലൂടെ ചിന്തിക്കാനും പറ്റും. രണ്ടും നീക്കും. ശരി, എന്നാ പിന്നെ വള സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ബുദ്ധി പറയും അതങ്ങനെ സത്യമാകും. സ്വർണത്തിൽ നിന്ന് വളയെ വേർപെടുത്താൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ബുദ്ധി എന്ത് പറയും? അത് അസത്യമാണ്. അങ്ങനെയും പറയും. അങ്ങനെ ഒരു യുക്തിയിലൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ശരിയല്ല. നോക്കി കഴിഞ്ഞു നമ്മൾ യുക്തി വിചാരം ചെയ്യുകയാണ്. ചെയ്തു കഴിഞ്ഞു നമുക്ക് പറയാം സമുദ്രത്തിൽ നിന്ന് വേറിട്ട് തിരയില്ല, മണ്ണിൽ നിന്ന് വേറിട്ട് മൺപാത്രമില്ല, സ്വർണത്തിൽ നിന്ന് വേറിട്ട് ആഭരണമില്ല. ഇതൊക്കെ നമുക്ക് യുക്തി കൊണ്ട് തീരുമാനിക്കാം. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? തിര അസത്യമാണ്, പാത്രം അസത്യമാണ്. യുക്തിയിൽ അത് ശരിയായി. അത് ശരിയാക്കി വരുമ്പോഴാണ് വീണ്ടും പ്രശ്നം വരുന്നത്. എന്താണ് അതെങ്ങനെ പറ്റും? ഇതൊക്കെ സത്യമല്ല. ചുരുക്കത്തിൽ എന്തായി? സത്തൊന്നും പറയാൻ പറ്റില്ല, അസത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ യുക്തി അനുഭവം അതിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ കൂടെ ഇതിനെ ഒന്നാക്കി വരുമ്പോൾ അത് സൈഡിൽ പോകും. അത് സത്യമാണെന്ന് തീരുമാനിച്ച് ഒക്കെ ഉറപ്പിച്ചു വരുമ്പോഴാണ് അടുത്ത യുക്തി വന്നിട്ട് എന്ന് പറയുന്നേ അത് അസത്യമാണ്. അസത്യമാണെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു വരുമ്പോഴാണ് പറയുന്നത് എന്ത് സത്യമാണ്. സത്യമെന്നോ അസത്യമെന്നോ ഇതിനെ ഒന്നിനെയും തീരുമാനിക്കാൻ കഴിയത്തില്ല. തീരുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ യുക്തിയും അനുഭവവും രണ്ടു വർഷത്തു നിൽക്കും. സത്യത്തിന്റെ പക്ഷത്തു നിൽക്കും, അസത്യത്തിന്റെ പക്ഷത്തു നിൽക്കും. അപ്പൊ ജഡമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമുണ്ട്. സത്യമെന്നോ അസത്യമെന്നോ നിർവചിക്കാൻ കഴിയാതെ വരിക. ഏതുവരെ എത്ര കാലം ഇതിനെ കുറിച്ച് ചിന്തിച്ചാലും ശരി, മരണം വരെ ചിന്തിച്ചാലും ശരി, ഈ രണ്ടു തരത്തിലും നമ്മുടെ മുമ്പിൽ നിൽക്കും. സത്യമായി നിൽക്കും, അതിനാണ് അനർവചനീയം എന്ന് പറയുന്നത്. സത്വ അസത്വാഭ്യാം അനർവചനീയ എന്ന് പറയുന്നു. അതാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത്. എന്താണോ അനർതവും വലിയത് അവാച്യമായിടുന്നു, ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ആത്മനിശ്ചയത്തിൽ സത്യവും അല്ല ഓർത്താൽ അനർതവും വലിയത് ഇത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ന് പറയുന്ന എന്തിനെ? ഈ കാണുന്ന ജഡ, ഈ ജഡത്തെ എല്ലാം സത്യമൊന്നും പറയാൻ പറ്റില്ല, നല്ലതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് രണ്ടും പറയാൻ കഴിയാതിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അവാച്യം. എന്നാ അവാച്യം എന്ന് വെച്ചാൽ പറയാൻ, വാക്കുകൊണ്ട് പറയാൻ പാടില്ലാത്തതെന്നല്ല, സത്യം വന്നോ അസത്യം വന്നോ വചിക്കാൻ പറ്റില്ലെന്നോ അല്ല വാച്ചെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തതെന്നല്ല പറയുന്നില്ല നമ്മളിതിനൊക്കെ വിമേശയാണെന്നും പുസ്തകമാണെന്നും സത്യമാണെന്നും അസത്യമാണെന്നും അത് പറയുന്നില്ല വാച്ചെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തതെന്നല്ല സത്യമെന്നോ അസത്യമെന്നോ നിർണയിക്കാൻ പറ്റാത്ത അത് ഈ ജഡത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇത് ഈ രേഖ എല്ലാം പറയും ജഡമെന്ന് വെച്ചാൽ നിത്യമാണ് ജഡമെന്ന് വെച്ചാൽ ചൈതന്യരഹിതമാണ് ജഡമെന്ന് വെച്ചാൽ സത്യമെന്നോ അസത്യമെന്നോ ഇതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. സത്യമെന്നോ അസത്യമെന്നോ നിർവഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത് ഒരു മിഥ്യയാണ് എന്തോ ഒരു മായ എന്നൊക്കെ പറയും. മായ എന്ന് പറയുന്നത് ഇതാണ് ഒന്നും തീരുമാനിക്കാൻ യുക്തി കൊണ്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല.